അടി തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ മണൽ വാരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ മണൽ വാരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ മണൽ വാരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം ണടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ വീതിയുണ്ടാക്കുതാവാണടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമ്പം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലം